ഈശ്വരൻ ഓ ഈശ്വരൻ അല്ലേ, ഈശ്വരൻ പുരുഷനാണോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ ലിംഗം എന്നല്ല, അതാണ് ചോദിച്ചത്. അപ്പോ അത് നമ്മുടെ നമുക്ക് ഇഷ്ടമുള്ളത് പോലെ പുരുഷനുമാകാം സ്ത്രീയുമാകാം. നീ നാമരൂപമെന്ന് നാനാവിധ പ്രകൃതി മാനായി നിന്നറിയുമീ ഞാനും ഭവതി. അവിടെ സ്ത്രീയാണ് അല്ലേ. ഹേ നാദരൂപിണി എന്ന് പറഞ്ഞാലായി അപ്പൊ ഈശ്വരൻ എല്ലായിരിക്കുന്ന ഈശ്വരൻ സ്ത്രീയാണ്. മറ്റു പലയിടത്തും ആരാണോ പുരുഷനോ, അപ്പൊ അത് നമ്മൾ എങ്ങനെ കൽപ്പിക്കുന്നോ അതനുസരിച്ചിട്ടാണ്. സ്ത്രീയായിട്ടും കാണാം പുരുഷനായും കാണാം. ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുമല്ല പെണ്ണുമല്ല അല്ലേ, അത് നപുംസകമാണ്. എന്നുവെച്ചാൽ മനുഷ്യരില്ല നപുംസകമല്ല, ആണും പെണ്ണുമല്ല, ആണെന്നോ പെണ്ണെന്നോ പറയാൻ പറ്റില്ല. ഈശ്വരൻ എന്ന് പറഞ്ഞു പുരുഷനായിട്ടാണ്. പിന്നെ ദേവി പരാശക്തി എന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീയായിട്ട്. ഇതെല്ലാം ഓരോരുത്തർ അവരവരുടെ ഭാവനയിൽ കാണുന്ന കാര്യങ്ങളാണ്. സ്ത്രീയാക്കുന്നു, പുരുഷനാക്കുന്നു, മറിച്ചാക്കുന്നു. അതുകൊണ്ട് ഏതായിട്ട് സങ്കല്പിക്കാം ഈശ്വരനെ? എന്തായിട്ടാണ് സങ്കല്പിക്കാത്തവിടെ? ഈശ്വരൻ കുരങ്ങനാണ്, ഈശ്വരൻ എലിയാണ്, ഈശ്വരൻ ആനയാണ്, ചേനയാണ്, എന്തൊക്കെയാണ് ഈശ്വരൻ അല്ലേ? പിന്നെ ആണും പെണ്ണുവാകുന്നതിലാണ് വലിയ കാര്യം. പാമ്പാണ്, പാമ്പ് ഈശ്വരനല്ലേ? കാള ഈശ്വരൻ, പശു ഈശ്വരൻ, എല്ലാത്ത ഈശ്വരനെ എന്ത് വേണമായിട്ടോ കാണാം. അന്ന് പഴയകാലത്ത് മനുഷ്യൻ എന്തൊക്കെ കണ്ടോ അതിനെയൊക്കെ ഈശ്വരനായിട്ട് ആരാധിച്ചു. അപ്പൊ എല്ലാ ഈശ്വരനാണ്. ഇന്ന് മനുഷ്യൻ അങ്ങനെ ഈശ്വരനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ഈശ്വരനാകും, മൊബൈൽ ഈശ്വരനാകും. പണ്ടിതൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് അന്നുണ്ടായിരുന്നൊക്കെ ഈശ്വരനാക്കി. ഇന്നാണെങ്കിൽ മൊബൈൽ ഈശ്വരനാണ് അല്ലേ, ഫാൻ ഈശ്വരനാണ്. പണ്ടിതൊന്നും ഇല്ലായിരുന്നു, അന്നുണ്ടായിരുന്നൊക്കെ ഈശ്വരനാണ്. അങ്ങനെ മനുഷ്യനെന്തിലും ഈശ്വര ഭാവന മനുഷ്യനേതിലും വരാം. ഭാവന ചെയ്യുമ്പോൾ അതവൻ ഈശ്വരൻ. ഇത്ര ഇതൊന്നും വേണ്ട, വെറും കല്ല്, മണ്ണ്, ചാണകം എല്ലാം ഈശ്വരനല്ലേ. ചാണകം പോലും ഈശ്വരനാണ്. വീടുകളൊക്കെ ഒരു ചാണകം ഉരുട്ടി അങ്ങോട്ട് വെച്ചു കഴിഞ്ഞാൽ ആരായി ഈശ്വരൻ? കുറച്ച് കഴിയുമ്പോൾ അതിനോട് ദൂരെ എറിയും, എടുത്തൊരു എറിയും വെച്ചു കൊടുക്കും പൂജ കഴിഞ്ഞ. ഹിമാലയത്തിലൊക്കെ ഗംഗയുടെ തീരത്ത് താമസിക്കുന്ന ആൾക്കാർ, അവര് രാവിലെ കുളിക്കാൻ വരുമ്പം ഒരു കെട്ട് പൂജാ സാമഗ്രി കഴിഞ്ഞിട്ട് വരുന്നു. വന്നിട്ട് ഗംഗയുടെ തീരത്ത് വന്ന് ഒരു പരന്ന കല്ലിൽ വേറെ അവിടെ നിന്ന് ഒരു ചെറിയ കല്ലെടുത്ത് വെച്ച് അതിൽ കുറിയിട്ട് പൊട്ട തൊട്ട് അതിനകത്ത് സർവ്വപൂജയും നടക്കും. നമ്മളിവിടെ അമ്പലത്തിനകത്ത് ചെയ്യുന്ന മുഴുവൻ പൂജ അതിനകത്ത് ചെയ്യും. മാലയിട്ട് എല്ലാം ചെയ്യും, അവരുടെ എല്ലാ സങ്കടങ്ങളും പറയും, എല്ലാ ആവശ്യങ്ങളും പറയും, സർവ്വതും പറഞ്ഞ് പൂജ എല്ലാം കഴിഞ്ഞ് എടുത്തൊരറിയും വെച്ചു കൊടുക്കും വെള്ളത്തിലേക്ക്. ഇതാണത്, അതുവരെ ദൈവം വരും പിന്നെടുത്ത് അങ്ക വെള്ളത്തിലേക്ക് ഇളയും. ഒരു കല്ല് മനുഷ്യന്റെ സങ്കല്പം അങ്ങനെയാണ് ഈശ്വരനെ സംബന്ധിച്ചത്. അതുകൊണ്ട് ആണ് കണ്ണും മരങ്ങള് ഏതെല്ലാം മരങ്ങളെ പൂജിക്കും? വാഴയെ പൂജിക്കും, അവിടെ ആലിനെ പൂജിക്കും, നെല്ലിയെ പൂജിക്കും, എല്ലാത്തിനും പൂജിക്കും. വാഴയെ പൂജിക്കുന്നൊക്കെ ഇടയ്ക്ക് എനിക്ക് വലിയ ആഘോഷമാണ്, വലിയ ആഘോഷമായിട്ടാണ് വാഴയെ പൂജിക്കുന്നത്. അപ്പൊ അത് ആണോ പെണ്ണോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഇതം ഭുവനം, ഈ ലോകം എന്തായിരുന്നു? അഗ്രെ സൃഷ്ടിക്കു മുമ്പ് അസത് ഏവ ആസി, അസത് ആയിരുന്നു. അത് ചെറുത് പറയും ഇവിടെ സത്തെന്നല്ലേ വേണ്ടത്, എന്തിനാ അസത്തെന്ന് പറഞ്ഞത്? അസത്തെന്ന് പറഞ്ഞ ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നതാണോ? എന്താണ് അവനൊരു അസത്താണ് എന്ന് കേൾക്കുമ്പോ അസത്ത് എന്ന് പറയുമ്പോ ഒരു വിലയില്ല. പിള്ളേരെ വിളിക്കി തന്നെ മഹാ അസത്ത്, അനുസരണയില്ലാത്ത വരുന്നൊക്കെ. അപ്പൊ അസത്തായിരുന്നു എന്ന് പറഞ്ഞ മലയാളികൾക്ക് വലിയ ബുദ്ധിമുട്ട്. എല്ലാരും പറയുക അസത്തിന് വേറെ സത്തായിരിക്കും, അതുകൊണ്ട് ചിലര് തിരുത്തും വെട്ടിത്തിരുത്തും. അതിന്റെ ഇടയ്ക്ക് ഒരു വര ഇട്ടാണ് കുഴപ്പം, പേനാക്കത്തി പോലെ ഒരു വര വെച്ചിട്ടില്ലേ ഇവിടെ. ഇതാണ് ആൾക്കാർ പ്രശ്നമായി കാണുന്നത്. അതങ്ങ് മാറ്റിയ എന്താവും? സത്ത്. ഇങ്ങനെയായിരിക്കും എഴുതിയത്, ആരോ എന്റെ ഇടയ്ക്ക് ഒരു വരയിട്ടാണ്. അത് മലയാളി കുത്തി പറഞ്ഞു. അസത്തിന് ആൾക്കാർക്ക് ഇഷ്ടമില്ല. ഈ അസത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് അടുത്ത ഇത് പറയുന്നത്. വാസനാമയ മേവാദോ ആസീത് ഇതം അധ പ്രഭു ജന്മായ സ്വസ്യമായ വീവ അഖിലം ജഗത്. ഈ അസത്തെന്ന് പറയുന്നതിന്റെ അർത്ഥമാണ് അർത്ഥം അടുത്ത് പറഞ്ഞത്. ആദവ് വാസനാമയമേവ ആസീത് ഇതം. അപ്പൊ ആ സംശയം ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുകൂടെ എഴുതി വെച്ചത്. എന്താണ് ആദവ്? നേരത്തെ പറഞ്ഞു അഗ്രേ മുമ്പ്, ഇതം എന്ന് വെച്ചാൽ ഇതം ഭുവനം എന്തായിരുന്നു? വാസനാമയമായിരുന്നു. അതാണ് അസത്ത് എന്ന് പറഞ്ഞ എന്റെ അർത്ഥം. എന്താണ് എന്താണോ വാസനാമയം ആയിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെ വാസനാമയമായിരുന്നു എന്ന് പറഞ്ഞു. അസത്തെന്ന് പറയുന്നതിൽ ആൾക്കാർക്ക് ഇങ്ങനെ മലയാളി സംശയങ്ങളുണ്ടായാൽ അത് പരിഹരിക്കാൻ വേണ്ടി എഴുതിയാണ് വാസനാരൂപത്തിലായിരുന്നു എന്ന് പറയുന്നത്. വാസനാമയമായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തു വാസനാമയമായി വാസനാരൂപത്തിലായിരുന്നു. അപ്പൊ നമ്മൾ വളരെ പെട്ടെന്ന് ആരെങ്കിലും ചാടിക്കടിക്കാൻ പോയി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ദേഷ്യം വന്നോ എന്തെങ്കിലും ചെയ്ത ആരെങ്കിലും അടിക്കുകയോ പിടിക്കുകയോ ആരോടെങ്കിലും പെട്ടെന്ന് വഴക്കുണ്ടാക്കുകയോ ചെയ്ത ആൾക്കാർ പറയും അവന് വെറും പാപം വരുന്നില്ല, ഇങ്ങനെയൊന്നും വരുന്നില്ലല്ലോ. പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനെ മാറിയത്? അവൻ്റെ അവൻ അങ്ങനെ ആയിരുന്നെങ്കിലും അവൻ്റെ വാസന ഉണ്ടായിരുന്നു. പറയാറില്ലേ അവൻ്റെ ഒരു വാസന ഉണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞു. ഈ സാറിന് പറയുന്ന അതുമല്ല. ഒരാള് ഒരു പടം വരച്ച്, ചില ചെറിയ കുട്ടികളെ തന്നെ പഠിപ്പിക്കാതെ പടം വരയും. ആ കഴിവ് എവിടെ നിന്ന് വന്നു? അവർ പറയും എന്താണ് അത്? അവനിൽ ഉണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു? വാസനാരൂപത്തിലുണ്ടായിരുന്നു. ഈ വാസനാരൂപത്തിലിരിക്കുന്നത് പുറത്ത് വരച്ചു വയ്ക്കുന്നു. ഇപ്പൊ പേപ്പറിൽ വരച്ചു വെച്ച് വയ്ക്കുന്നത് ആ വരയ്ക്കുന്നതിന് മുമ്പ് അവന് ഏത് രൂപത്തിലിരുന്നു അവനാണ് എന്ന് പറയുന്നത് വാസന. അതെല്ലാവർക്കും കാണത്തില്ല പടം വരയ്ക്കാൻ ഉള്ള കഴിവ്. അതുപോലെ തന്നെ ചെറിയ പാട്ട് പാടുന്നു. യേശുദാസ് കുട്ടിക്കാലത്തെ പാടുമായിരുന്നു. എന്തേ പിന്നെ അതിന്റെ പാട് മാറുന്നു. പിന്നെ അതിന്റെ അതിനെ അവര് പാട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ അവരെ കഴിവിനെ ഒന്ന് ചിട്ടപ്പെടുത്തുകയാണ്. പുതുതായി പഠിക്കുക അവരിലുണ്ട് പാട്ട്, വെറുതെ ഒന്ന് ചിട്ടപ്പെടുത്തിയാൽ മതി. ചിലൊന്നും അങ്ങനെ പ്രത്യേകിച്ച് പരിശീലനം ഇല്ലാതെ തന്നെ വലിയ പാട്ടുകാരായിട്ടുണ്ട് തമിഴ്നാട്ടിൽ. തമിഴിലെ ഈ അടുത്ത കാലത്ത് ഒരു വലിയ പാട്ടുകാരൻ മരിച്ചു പോയല്ല. അവരൊക്കെ ജന്മനാ വലിയ പാട്ടുകാരായിരുന്നു, കാര്യമായി പഠിച്ചു എന്നു. സുന്ദരാംബാളും പലരും ജന്മന എന്ന് വെച്ചാൽ അങ്ങനെ പാടുന്നത്, ആ പാട്ട് പാടുന്നതിനൊന്നും പുള്ളിലിരുന്നതിനാണ് എന്ന് പറയുന്നത് വാസന എന്ന് പറയും. വാസനാരൂപത്തിലുണ്ട് അതുപോലെ എല്ലാത്തിനും വാസനയുണ്ട്. കള്ളത്തിനുള്ള വാസന, മോഷണത്തിനുള്ള വാസന, പിടിച്ചു പറിക്കുള്ള വാസന, അക്രമത്തിനുള്ള വാസന, എല്ലാം നമ്മൾ പറയാറുണ്ട്. ഒന്ന് പ്രകടമാകുന്നതിന് മുമ്പ് അത് പ്രകടമാകാതിരിക്കുന്ന ആ രൂപം അതിനാണ് എന്ത് പറയുന്നത് വാസന. അസത്ത് എന്ന് പറഞ്ഞാൽ വാസന എന്നർത്ഥം. സത്തായിരിക്കുക എന്ന് പറഞ്ഞാൽ പ്രകടമായിരിക്കുക, അസത്തായിരിക്കുക എന്ന് പറഞ്ഞാൽ പ്രകടമാകാതെ ഇരിക്കുക. അത് സാധാരണ മനുഷ്യനുള്ളത് പല പല നല്ല കഴിവുകളും മോശമായ പ്രവണതകളും എല്ലാ മനുഷ്യനും എങ്ങനെ ഇരിക്കുന്നു, അസത്തായിരിക്കുന്നു. അസന്ധിച്ചാൽ നമുക്ക് പ്രകടമായി അറിയാൻ പറ്റുന്നില്ല, എന്നാ ഉള്ളിലുണ്ട്, പുറത്തു വരുമ്പോഴേ അറിയാൻ പറ്റും. അത് എല്ലാത്തിനും ഉണ്ട്, മനുഷ്യന് മാത്രമാണ്, പക്ഷി മൃഗാദികളിലെല്ലാം നല്ല ഇണക്കമുള്ള പശുവാണ് അല്ലേ. അത് നമ്മൾ പറയാം അതിൻ്റെ ഉള്ള നല്ല ഇണക്കം, കടിക്കുന്ന പട്ടിയാണ് എന്ന് പറയും. എന്താണ് അവന് കടിക്കാനുള്ള വാസന ഉണ്ട്, മറ്റേ ഇണങ്ങാനുള്ള ചവിട്ടിയും തൊഴിക്കുകയൊക്കെ ചെയ്യുന്ന പശുവില്ല, കർക്കാൻ സമ്മതിക്കത്തില്ല. എന്താണ് അതിൻ്റെ വാസന? ചവിട്ട് വാസനയാണ്, കടിവാസന. ഇത് മനുഷ്യനും എല്ലാ പ്രാണികളിലും ഉള്ളതാണ്. എന്നുവെച്ചാൽ എന്താണോ പ്രകടമാകുന്നത് അത് പ്രകടമാകാതിരിക്കുന്ന അവസ്ഥ, അതിനാണ് എന്ത് പറയുന്നത് വാസന, അതിനാണ് അസത്വം എന്ന് പറയുന്നത്. അപ്പൊ ഈ ജഗത്ത് മുഴുവൻ എങ്ങനെയിരുന്നു? അഗ്രേ, ഈ സൃഷ്ടിക്ക് മുമ്പ് അസദേവ, അസത്ത് തന്നെ ആസീതായിരുന്നു. ഇവിടെ സാറിന് ഉപയോഗിക്കുന്ന ഒരു ശബ്ദം ഇദം, ഇദം ഭുവനം. എപ്പോഴാണോ ലോകം നമുക്കിങ്ങനെ അനുഭവപ്പെടുന്നത് അപ്പോൾ ലോകത്തിന് ഉപയോഗിക്കുന്ന ശബ്ദമാണ് ഇദം എന്ന് പറയുന്നത്. ഇദം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന അർത്ഥം, അതിനാണ് ഇദം എന്ന് പറയുന്നത്. ആസി എന്ന് പറയുന്നത് മുമ്പുണ്ടായിരുന്ന ഒരവസ്ഥയെക്കുറിച്ച് പറയാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ആസീത് ഏത് ലകാരമാണ്? ദങ്ങ്. മുമ്പുണ്ടായിരുന്ന ഒരവസ്ഥയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് അപ്രകടമായിരുന്നു, വാസനാരൂപത്തിൽ. ഒന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംശയിക്കും, കാരണം സാറിന് ഈ വാസന എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയിൽ നിന്നാണ് വാസന ഉണ്ടാവുന്നത് അല്ലേ. നല്ല പ്രവൃത്തികൾ ചെയ്താൽ അതിൽ നിന്ന് നല്ല വാസന ഉണ്ടാവും, പിന്നെ നല്ലത് ചെയ്യും. ചീത്ത പ്രവൃത്തി ചെയ്താൽ ചീത്ത വാസന ഉണ്ടാവും, പിന്നെ ചീത്ത പ്രവൃത്തി. അതുകൊണ്ട് വാസന നദി എന്നൊക്കെ പറയുന്നത് ഈ വാസന നദിയിൽ ബോധാനന്ദ സ്വാമിനെ വാസന എന്ന് ഉള്ളിൽ ഒരുപാട് വാസനകളുണ്ട് മനുഷ്യന്റെ. ചിലത് പ്രകടമാകുന്നു, പ്രകടമാകാതെ എന്തെല്ലാം ഉള്ളിലിരിക്കുന്നു, ഒരുപാടെണ്ണം ഇരിക്കുന്നു. അതുകൊണ്ടാണ് കുട്ടിക്കാലത്തെ പറയുന്നത് ചീത്ത കൂട്ടുകെട്ടിലൊന്നും പെട്ടരുത്. പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ പ്രവൃത്തി ചെയ്ത് വാസന വേണം കൂടുതൽ കൂടുതൽ. പിന്നെ ആവിലിക്കങ്ങ് പോകും. അതുകൊണ്ടാണ് ചെറിയ കുട്ടികൾക്ക് നല്ല ഗൈഡൻസ് കൊടുക്കണമെന്ന് പറയും. അവരേത് വഴിക്കും പോവാം. കഞ്ചാവ് കടിച്ചു തുടങ്ങിയ അതിൻ്റെയൊക്കെ വാസന വളരെ ശക്തമാണ്. പിന്നെ ഒരിക്കലും അത് ഉപേക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകും. അപൂർവം പേർക്ക് പിന്നെ അത് വിടാൻ പറ്റും. മദ്യപാനം തുടങ്ങി കഴിഞ്ഞു അതങ്ങോട്ടൊരു ശീലമാക്കുക, എന്തോരും അത് വാസനയാകും. പിന്നെ അതിൽ നിന്ന് മാറുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. ചിലരൊക്കെ മാറാറുണ്ടാവും, അതിനങ്ങനെ അടിമയായി പോകും. അതാണ് വാസനയെന്ന് പറയുന്നത്. വീണ്ടും വീണ്ടും മദ്യപിക്കണമെന്ന്, വീണ്ടും വീണ്ടും ലഹരി പദാർത്ഥങ്ങളും, അത് ലഹരി ഒരു വലിയ വാസനയാണ്. അപ്പൊ ഈ വാസന എവിടെ നിന്നുണ്ടാവും? നമ്മള് പ്രവൃത്തിയിൽ നിന്നാണ് വാസന ഉണ്ടാവും, എന്താ വാസന ഉണ്ടാവത്തില്ല. ഈ ജഗത്ത് മുമ്പ് അസത്തായിരുന്നു, വാസനാരൂപത്തിലിരുന്നു എന്ന് പറഞ്ഞാൽ ഈ വാസന എവിടെ നിന്നുണ്ടായി? വാസന ഉണ്ടാവണമെങ്കിൽ പ്രവൃത്തി വേണ്ടേ? വാക്കും മനസ്സും ചിന്തയും എല്ലാം വാസന ഉണ്ടായി. ഈ വാസന എവിടെ നിന്നുണ്ടായി? പിന്നെ വരുമല്ലോ, പാരമ്പര്യത്തിലാണ് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിരിക്കുന്നത്. പാരമ്പര്യമായി വന്നാണ് എന്ന് പറയും. നമ്മുടെ ജീനുകളിൽ നിന്ന് കിട്ടിയത്, മാതാപിതാക്കളുടെ ജീനുകളിൽ നിന്ന് കിട്ടിയാണ് നമ്മളിരിക്കുന്ന പലതും. ഒട്ടുമുക്കാലും എല്ലാ കാര്യങ്ങളും മാതാപിതാക്കളുടെ ജീനുകളിൽ നിന്നുമാണ്. അത് ഇന്ന് വാസന എന്ന് പറയുന്നത്, ഇന്ന് ജീനെന്ന് പറയുന്നതിന് ഇവിടെ വാസന എന്ന് പറയും. ജീനുകളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതനുസരിച്ചാണ് ഒരുപാട് സ്വഭാവവിശേഷങ്ങൾ നമുക്ക് കിട്ടുന്നത്, മാതാപിതാക്കളിൽ നിന്ന് കിട്ടും ഒരുപാട് പേര്. പ്രത്യേകിച്ചും ശരീരം, ശാരീരികമായിട്ടുള്ള പ്രത്യേകത. സുരേഷ് അച്ഛനെപ്പോലെ ഇരിക്കും, അമ്മയെപ്പോലെ ഇരിക്കും. ഇനി അച്ഛനെപ്പോലെ അമ്മയെപ്പോലെ ഇരുന്നില്ലെങ്കിൽ അപ്പൂപ്പനെപ്പോലെ അമ്മൂമ്മയെപ്പോലെ ഇരിക്കും. അങ്ങനെ പുറകിലോട്ട് പോയ ഏതെങ്കിലും ചിലപ്പം വല്യമ്മയെപ്പോലെ ഇരിക്കും, അമ്മാവനെപ്പോലെ ഇരിക്കും. എന്ന് വെച്ചാൽ എവിടെ നിന്നെങ്കിലും ഇങ്ങോട്ട് ജീവനുകൾ ചാടി വന്നിട്ട് നമ്മൾ അതുപോലെ ഇരിക്കും. പാരമ്പര്യത്തിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. അങ്ങനെ വരും, പിന്നെ കുറെ എല്ലാവരും വരും. നമ്മൾ ആർജിക്കുന്നത് കൊണ്ട് കുറെ. അപ്പോ പ്രവൃത്തിയിൽ നിന്നാണ് വാസന ഉണ്ടാകുന്നതെങ്കിൽ ഈ ജഗത്ത് മുമ്പ് വാസനാരൂപത്തിലിരുന്നു, അതെവിടെ നിന്നുണ്ടായി ആ വാസന? ജഗത്ത് ഉണ്ടാകുന്നതിന് മുമ്പ് ജഗത്തിന്റെ വാസന ഉണ്ടായിരുന്നു, അതെവിടെ നിന്നുണ്ടായി? അത് പൂർവ്വസൃഷ്ടി, അതിനു മുമ്പ് സൃഷ്ടിയുണ്ടായി. ഇതൊരു അനാദിയായ പ്രവാഹമായിട്ടാണ് അദ്വൈതികൾ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വാസന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് സൃഷ്ടിയുണ്ടായിരുന്നു, ഭുവനമുണ്ടായിരുന്നു. ആ ഭുവനത്തിന്റെ പ്രളയത്തിനാണ് ഈ പറയുന്ന അസത്വം. ഇപ്പൊ സൃഷ്ടി പ്രളയങ്ങളെ അംഗീകരിച്ചുകൊണ്ടവർ വാസനയിൽ നിന്നും അതിവിടെ പറയും. ധാനാധിപ വട്ടോ യസ്മ, ഒരാൾ വിത്തിൽ നിന്നങ്ങനെ ആലുണ്ടാകും. വിത്തുന്ന ആലുണ്ടാകുന്നു. വിത്ത് എവിടെ നിന്നുണ്ടായി? ആലിൽ നിന്ന് എന്നീ ആലിൽ നിന്നുണ്ടാകും. ഏത് വിത്തിൽ നിന്നാണോ ആലുണ്ടായത്, ആലിൽ നിന്ന് ആ വിത്തുണ്ടാകും. മുമ്പൊരാളുണ്ടായിരുന്നു, അതിന്റെ മുമ്പൊരു വിത്തുണ്ടായിരുന്നു, അതിന്റെ മുമ്പൊരു ആളുണ്ടായിരുന്നു, അതിന്റെ മുമ്പൊരു വിത്തുണ്ടായിരുന്നു. ഇത് അനാദിയാണ്, ഇതിന്റെ തുടക്കം നമുക്കറിയത്തില്ല, അറിയില്ല. ആദ്യം കോഴിയാണോ ഉണ്ടായത്, അതെ ആദ്യം മുട്ടയാണോ ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നും അറിയത്തില്ല, പണ്ടും ആർക്കും അറിയത്തില്ല. ഇന്നത്തെ സയൻസിനും പിടികിട്ടിട്ടില്ല ഇതെങ്ങനെയാണ് ഉണ്ടായത്, ശരിയായി പിടികിട്ടിട്ടില്ല. അപ്പോ ഇത് ഒരുപാട് ചിന്തിച്ചു കിടന്ന് തല പുണ്ണാക്കണ്ടെന്ന് വിചാരിച്ച് നമ്മുടെ പൂർവികന്മാരെന്ത് പറഞ്ഞു, ഇത് അനാദിയാണ്, പ്രശ്നം തീർന്നിട്ട് ചിന്തിച്ചാലേ ഉത്തരം കണ്ടെത്തില്ല. നമ്മൾ ചിന്തിച്ചു നോക്കുക, അല്ല തറപ്പിച്ചൊരാൾ പറയുകയാണ്, അല്ല കോഴിയാണ് ഉണ്ടായത്, അത് തറപ്പിച്ച് പറയാൻ പറ്റുമോ? കോഴി ഉണ്ടാവണമെങ്കിൽ, കോഴി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അല്ലാതെ പിന്നെ കോഴി ഉണ്ടാവണമെങ്കിൽ പിന്നെ മുട്ടയുടെ ആവശ്യമില്ലല്ലോ ഇനിയും കോഴികളെ ഉണ്ടാവാൻ. അല്ലേ, ആദ്യത്തെ കോഴി മുട്ട നല്ല ഉണ്ടായെങ്കിൽ ഇനി ഇപ്പോഴത്തെ കോഴിക്ക് മുട്ടയുടെ ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് ആദ്യത്തെ കോഴി മുട്ടയിൽ നിന്ന് തന്നെ ഉണ്ടായത്, അല്ലെങ്കിൽ പറയാൻ ആദ്യത്തെ മുട്ട കോഴിയിൽ നിന്ന് തന്നെ ഉണ്ടായത്, അങ്ങനെയാണെങ്കിൽ ഇന്നും മുട്ടയ്ക്ക് കോഴിയെ വളർത്തേണ്ട ആവശ്യമില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ മുട്ട കിടക്കും, പറക്കി പുഴുങ്ങി തിന്നാ മതി. അപ്പൊ അത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കത് അറിയത്തില്ല, അതാണ് പറയുന്നത് അനാദിയും. നമ്മളിപ്പോ എന്താ അറിഞ്ഞിരിക്കണമെന്ന് അതിനകത്തിന് വായിച്ചു പിടിക്കുന്നു. അത്രയും മിടുക്കന്മാരാണ്ട്, നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. അത്രയും വലിയ മിടുക്കന്മാരാകാനുള്ള ശേഷി നമ്മുടെ ബുദ്ധിക്ക് ഇല്ല. നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ, കുറെ കാര്യങ്ങളല്ല, വളരെ കുറെ കുറെ വളരെ കുറച്ച് കുറച്ചേ നമുക്ക് അറിയാൻ പാടുള്ളൂ. നമ്മുടെ അറിവില്ലായ്മയാണ് അത് കൂടുതലും. നമ്മൾ വിചാരിക്കണം നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കുന്നു, ഇപ്പൊ സ്വല്പമൊക്കെ നമുക്കറിയാവും. ഒന്നിന്റെയും ഒരു തലമുടി നാരെടുത്തിട്ട് അതിനെക്കുറിച്ച് പഠനം നടത്തിയാൽ നമുക്ക് മുഴുവൻ പഠിക്കാൻ പറ്റില്ല. ഒരു മണൽത്തെറി എടുത്തു വെച്ചിട്ട് നമ്മൾ പഠനം നടത്തിയാൽ മുഴുവൻ പഠിക്കാൻ, മുഴുവൻ അറിയാൻ പറ്റും. ഒന്നിനെയും നമുക്ക് പൂർണ്ണമായി അറിയാൻ പറ്റില്ല, കുറച്ചൊക്കെ അറിയാം. പിന്നെ ഈ ലോകത്തിന്റെ മുഴുവൻ കാരണമായി പറഞ്ഞ വാസന അതെവിടെ നിന്നുണ്ടായി? മറ്റൊരു ലോകത്തിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞാൽ മറ്റൊരു ലോകത്തിന്റെ നാശം, അതാണ് അതിന്റെ വാസന ശേഷിച്ചാണ് പ്രളയം എന്ന് പറയും. അപ്പൊ ആ വാസനയെ ആശ്രയിച്ചിട്ടാണ് ഈശ്വരൻ ഈ ലോകത്തെ സൃഷ്ടിച്ചത്. ഇനി ഈ ലോകത്തിനും എന്തു പറ്റും? കുറെ കാലം കഴിയുമ്പോൾ ഇതുമൊക്കെ നശിച്ച് കേവലം വാസനാരൂപത്തിലാണ്. വാസനാരൂപത്തിലാവുന്ന സൂക്ഷ്മരൂപത്തിലാവും എന്ന് മനസ്സിലാക്കിയോ? ആ സൂക്ഷ്മരൂപം എന്താണ്? അടുത്തു വരുന്ന ഒരു ലോകത്തിന്റെ കാരണരൂപത്തിൽ. അപ്പൊ അവിടെ ഈശ്വരൻ എന്ത് ചെയ്യും? വീണ്ടും ലോകത്തിനെ സൃഷ്ടിക്കും. ലോകത്തെ സൃഷ്ടിക്കുന്നതിന് ഈശ്വരൻ ഈ വാസനയെ ആശ്രയിക്കും. ഇതുപോലെ പടം വരച്ചതിന് തന്റെ ഉള്ളിലിടുന്ന വാസനയെ ആശ്രയിക്കും. ആ വാസനയെ പകർത്തി വെച്ചതാണ് പടം, ചിത്രം. ഇങ്ങനെ മനുഷ്യന് ഈ സൃഷ്ടിയെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ പറ്റും. ഇതെത്ര പോരല്ലോ എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതിലും നല്ലതെന്ന് പറയുക, ഇതിലും മെച്ചപ്പെട്ട ഒരു കാര്യം. എവിടെ പോയാലും മനുഷ്യന് അവന്റെ ബുദ്ധിയുടെ പരിമിതി മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതായിരുന്നു ഇവിടെ അസത്ത് എന്ന് പറഞ്ഞത്. അതാണ് ഇദം ഭുവനം, ഈ മുഴുവൻ ലോകവും എന്നുവെച്ചാ പ്രത്യക്ഷമായി കാണാം, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. അതിനാണ് ഇദം ചേർത്ത്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകം. അഗ്രേ സൃഷ്ടിക്ക് മുമ്പ് അസദേവ ആസീത്. ഇപ്പം നമ്മളിതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ആ ലോകം അസത്തായിരുന്ന സമയത്ത് അനുഭവിക്കാൻ നമ്മളും ഉണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നു. ആ പ്രളയത്തിൽ അനുഭവിക്കാനായി നമ്മളും ഉണ്ടായിരുന്നു. നമുക്കും പ്രളയം സംഭവിച്ചു. നമുക്ക് എന്ത് സംഭവിച്ചിരിക്കണം? പ്രളയം സംഭവിച്ചിരിക്കുന്നു. നമുക്ക് പ്രളയം സംഭവിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവചൈതന്യം ഇതുപോലെ മനസ്സ്, ബുദ്ധി, പ്രാണന്മാര് എന്ന് പറഞ്ഞ സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം എല്ലാം കൂടെ ചേർന്ന് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥൂല ശരീരം ഇല്ല, ബാക്കി സൂക്ഷ്മമായിട്ടുള്ള എല്ലാം എന്ത് ചെയ്തു, അവിടെ വിലയിച്ചിരിക്കുന്നു. പ്രകൃതിയിൽ വിലയിച്ച് ഇരിക്കുന്നു. അപ്പോ അതിന് നമുക്ക് സാക്ഷികളാകാൻ പറ്റത്തില്ല, നമ്മളും അപ്പൊ വിലയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതിനെ ആസീത് എന്നേ പറയാൻ പറ്റും. കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളാരുമില്ല. ഇപ്പൊ നമ്മുടെ വാസന തന്നെ നമുക്കറിയാൻ പറ്റുന്നില്ല. ഒരാള് അല്ലെ പടം വരയ്ക്കാനുള്ള വാസനയുണ്ടെന്ന് നമ്മൾ പടം വരച്ച് കണ്ടേ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഊഹിക്കണം ഇവല്ലിങ്ങനെ ഒരു കഴിവുണ്ട്, വാസനയെന്നോ കഴിവെന്നോ പറയും. അപ്പൊ പിന്നെ ഈ ലോകം മുഴുവൻ വാസനാമയമായിരുന്നു ഇപ്പൊ ആര് കണ്ടു കേട്ട് ആരറിഞ്ഞു ഒന്നും. പിന്നെ ഇതൊക്കെ പറയുന്നെങ്കിൽ നമ്മൾ ഊഹിച്ച് പറയുകയാണ്. ഏതുപോലെ ഇപ്പൊ ഉണർന്നിരുന്ന് ഞാൻ ഇതൊക്കെ പറയുന്നു, ഇതിനെ കുറിച്ചുള്ള അറിവുകളെല്ലാം വാക്കിലൂടെ വെളിപ്പെടുത്തുന്നു. ഉറങ്ങിക്കിടന്നപ്പോഴോ എന്താ സംഭവിച്ചത്? ഉറങ്ങിക്കിടന്നപ്പോഴേ എന്റെ ഈ അറിവും എല്ലാം എന്റെ ചിന്തകൾ എല്ലാം വാസനാരൂപത്തിലിരുന്നു, ലയിച്ചിരുന്നു, ഒന്നും പ്രകടമാകാതിരുന്നു. അപ്പൊ നമ്മുടെ ഈ ദൈനംദിന അനുഭവം, ഉറങ്ങുക, ഉണരുക, ദൈനംദിന അനുഭവം, ഈ അനുഭവത്തെ വെച്ചുകൊണ്ടാണ് ചിന്തിക്കുന്നത് ഈ ലോകത്തിന് ഇതുപോലെ ഒരവസ്ഥ ഉണ്ടായിരുന്നു, ഞാനെങ്ങനെയാണ് ഉറങ്ങിക്കിടന്നത്, അതുപോലെ ഈ ലോകത്തിലെ മുഴുവൻ ജീവന്മാരും ഉറങ്ങി, ലോകവും അങ്ങുറങ്ങി. ഞാൻ ഉറങ്ങുമ്പോൾ ഒരു പ്രത്യേകത, നിങ്ങൾക്കെല്ലാം ഉണർന്നിരിക്കും. അപ്പൊ ലോകം ഉണർന്നിരിക്കും. പക്ഷേ ഇവിടെ പറയുന്ന ആ കാര്യമല്ല, ഞാനും ഉറങ്ങി, നിങ്ങളും ഉറങ്ങി, ലോകവും ഉറങ്ങി, സർവവും എന്തായി, വാസനാമയമായി. നമുക്കങ്ങനെ ഒന്ന് സങ്കല്പിക്കാനേ പറ്റും. പക്ഷെ അങ്ങനെ സങ്കല്പിക്കുന്നതിന് മനുഷ്യൻ ഒരു ക്ലൂ കെട്ടിയെടുത്തു. നമ്മുടെ ഉറക്കത്തിൽ നിന്നാണ് കിട്ടിയത്. നിങ്ങൾ ഉറങ്ങി ഉണർന്നപ്പോൾ നമ്മൾ പഠിച്ചതൊന്നും മറന്നില്ലല്ലോ, ഇതുവരെ അനുഭവിച്ചത് കുറേ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇരുന്നില്ലേ, മുഴുവനില്ല. ഉണർന്നു വന്നപ്പം ബാല്യം മുതൽ ഇതുവരെയുള്ള എന്തെല്ലാം കാര്യം നമ്മൾ ഓർത്ത് പറയുന്നു. ഇതൊക്കെ എവിടെയായിരുന്നു? വാസനാരൂപത്തിലിരുന്നു എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത്. ഇന്ന് പറയാം അതൊക്കെ ജീനിലിരിക്കുകയാണ്, നമ്മുടെ ജീനിലെ ജീനിൽ കോഡിങ് രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്കിതെല്ലാം ഓർക്കാനും മറ്റും പറയുന്നത്. അന്നത്തെ സയൻസാണ് ഈ പറയുന്നത്, ഇന്നത്തെ സയൻസ് അല്ല. ഇതിന് ദർശനമാല എന്ന് പറയുന്നത് ആൾക്കാരെ സയൻസ് പഠിപ്പിക്കാൻ വേണ്ടി എഴുതിയ പുസ്തകം അല്ല. അങ്ങനെയാണ് പലരും പറയുന്നത്, പല പ്രൊഫസർമാരും എഴുതി വെച്ചിരിക്കുന്നതാണ്. ഗുരുദേവൻ ആൾക്കാരൊക്കെ സയൻസ് പഠിപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും. പിന്നെ ഇനി ആരും കോളേജിലൊന്നും പോയി പഠിക്കില്ല, എല്ലാവരും ഇതെടുത്ത് വായിച്ച് സയൻസ് അങ്ങ് പഠിച്ചാൽ മതിയായിരുന്നു. സയൻസ് പഠിച്ചവൻ ഇതൊക്കെ വായിക്കുമ്പോൾ അവന് സയൻസ് തോന്നുന്നു, ഗുരുവിന്റെ തെറ്റല്ല, അത് അവന്റെ പ്രശ്നമാണ്. അവന്റെ പ്രശ്നം എവിടെ വയ്ക്കുന്നു? ഗുരുവിന്റെ തലയിൽ കെട്ടി വയ്ക്കുകയാണ്. ഇത് പഴയ പണ്ടത്തെ ചിന്ത ഇങ്ങനെയായിരുന്നു. മനുഷ്യൻ അന്നത്തെ സയൻസ് ഇതായിരുന്നു. അത് പറയാതിരിക്കാൻ മേ, കാരണം ഞാനത് എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ ഓരോ വ്യാഖ്യാതാക്കൾ ഇങ്ങനെ എഴുതി തള്ളിയിരിക്കുകയാണ്. ഇത് വായി പാവങ്ങൾ വിചാരിച്ചു അവരാണ് ശരി, അവരല്ല ശരി, അവരബദ്ധമാണ്. ഇതിവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചിരുന്ന കാര്യങ്ങളാണ്. ഗുരു അത് മനസ്സിലാക്കി ഗുരു അത് പറയുന്നു എന്ന് വെച്ചു പുതിയൊരു സംഭവമാണെന്നോ ആൾക്കാർക്ക്? അങ്ങനല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നൂറുകണക്കിന് ഗ്രന്ഥങ്ങളുടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. വേദങ്ങളിലെ തന്നെ പറഞ്ഞിരിക്കുന്നു, അസദേവ അഗ്ര ആസി ഇതം അഗ്ര ആസി. വേദത്തിൽ ഇതേ വാക്യം തന്നെ പറഞ്ഞിരിക്കുന്നു. അതും പ്രത്യേകം നമ്മൾ മനസ്സിലാവും. അവർക്ക് ഇന്നത്തെ ഈ സയൻസൊന്നും യാതൊരു പിടിപാടും ഇല്ലായിരുന്നു. അപ്പൊ ആ വാസനാരൂപത്തിൽ വരാൻ ഇരിക്കാൻ കാരണം അതിന് മുമ്പുള്ള സൃഷ്ടിയാണ്. ആ സൃഷ്ടിയും ഈ ഭഗവാന് ജോലിയൊന്നുമില്ല. എന്താണ് ഒരു സൃഷ്ടി കഴിഞ്ഞതെല്ലാം വാസനാരൂപത്തിലാണ്. വാസനാരൂപത്തിലാവുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈശ്വരൻ സൃഷ്ടിക്കുന്നു. ഈശ്വരൻ സങ്കല്പം കൊണ്ട് സൃഷ്ടിക്കുന്നു. സങ്കല്പം മാത്രേണ. അപ്പോ ഈശ്വരന് സങ്കല്പിക്കണമെങ്കിൽ ചിത്രകാരൻ സങ്കല്പിക്കുന്നത് പോലെയാണ്. അവന്റെ ഉള്ളിൽ ആ വാസന ഇരിക്കുന്നത്, ജഗത് വാസന ഉള്ളിൽ ഇരുന്നതുകൊണ്ട് ഈശ്വര സങ്കല്പിക്കുമ്പോൾ എല്ലാം ജഗത്ത് പുറത്തു പോകുന്നു. ചിത്രകാരൻ എന്ത് ചെയ്തു? സങ്കല്പിച്ചപ്പോ സങ്കല്പിച്ച് ചിത്രകാരനെ സംബന്ധിച്ചിടത്തോളം സങ്കല്പിക്കണം, പിന്നെ അയാൾ പ്രവർത്തിക്കണം, വരയ്ക്കണം, ജോലി കൂടെ ചെയ്യണം. ഈശ്വരനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കല്പ സാമർഥ്യം തന്നെയുള്ളൂ, അതൊരു സാമർഥ്യമാണ്. നമ്മുടെ സങ്കല്പം പോലെ അല്ല. അപ്പൊ ആ സാമർഥ്യം കൂടെ ഈശ്വരനിരിക്കുന്നു. കാരണം ഈശ്വരൻ സർവശക്തനാണ്. ഈശ്വരന്റെ സങ്കല്പത്തിൽ എല്ലാ സാമർഥ്യങ്ങളും അടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈശ്വരനും കാര്യം വളരെ എളുപ്പമാണ്, നമ്മളെപ്പോലെ അല്ല. നമ്മളെന്തെല്ലാം സങ്കല്പിക്കുന്ന ഒന്നും നടക്കുന്നില്ല. അതെ, സങ്കല്പം മാത്രം വെച്ച് ഒന്നും നടക്കുന്നു. ഈശ്വരൻ അങ്ങനെയല്ല. സങ്കല്പിച്ചാലേ നടക്കൂ, സങ്കല്പിച്ചതേ നടക്കൂ, സങ്കല്പിക്കാത്തത് നടക്കത്തില്ല. സങ്കല്പം തന്നെയല്ല, അതാണ് ഈശ്വരന്റെ പ്രവൃത്തി. അങ്ങനെ ഈശ്വരന് സങ്കല്പിക്കുന്നതിനുള്ള സാമഗ്രിയാണ് ഇവിടെ പറയുന്നത് വാസന, ജഗത് വാസന എന്ന് പറയും. അത് ഏതെങ്കിലും വ്യക്തികളുടെ വാസനയല്ല, ഈ പ്രപഞ്ചത്തിന്റെയും നമ്മുടെയും എല്ലാവരുടെയും വാസന, എല്ലാം വാസനാരൂപത്തിലാണ്. അതിനാണ് ഇവിടെ അസത്തെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ആയിരുന്നു. പിന്നെ ഈശ്വരൻ എന്ത് ചെയ്തു? സാമഗ്രിയുണ്ട് ഈശ്വരന്. ഈശ്വരനെ സൃഷ്ടിക്കാനുള്ള സാമഗ്രിയാണ് അസത്തെന്ന് പറയുന്നത്, വാസന. ഈശ്വരൻ എന്ത് ചെയ്തു? സൃഷ്ടിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈശ്വര സൃഷ്ടിയെ കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്.